त्या अन्नेला बघिले असते. ഇതെല്ലാം ബാലവൃത്തിയോടും ജ്ഞാനവൃത്തിയോടും കൂടി പുറത്തുമുള്ളത് അജ്ഞാനം. ആ ജ്ഞാനം സ്വാഭാവികമാണ്, സ്വാഭാവികം എന്ന് പറയപ്പെടുന്നു. ഉപാധിക ജ്ഞാനം എന്താണ്? നിരുപാധിക ജ്ഞാനം. ഉപാധിയില്ലാത്ത ജ്ഞാനം ഏതാണ്? സ്വാഭാവിക ജ്ഞാനത്തെ രണ്ടു തരത്തിൽ പറഞ്ഞു. എന്താണോ അതെങ്ങനെ രണ്ടു തരത്തിൽ പറഞ്ഞു? എന്താണോ അഹം, അഹന്ത, അഹമെന്ന ഭാവം, അഹമെന്ന അനുഭവം, അഹമെന്ന അനുഭവം അതാണ് ഒന്ന്. മറ്റൊന്ന് ഇതമെന്ന അനുഭവം. ഇത് രണ്ടാണ്. അതിനകത്തുണ്ട് ഈ പറഞ്ഞത് ശരിയാണ്. ഇതിന് വ്യാവഹാരിക ജ്ഞാനം എന്ന് പറയും. പക്ഷെ ഇവിടെ എന്ത് പറയുന്നു? സ്വാഭാവിക ജ്ഞാനം എന്ന് പറയും. പറഞ്ഞത് ശരിയാണ്, വ്യാവഹാരിക ജ്ഞാനം എന്ന് പറയാം, സ്വാഭാവിക ജ്ഞാനം എന്ന് പറയാം. ഇവിടെ ഉപാധി ഉള്ളത് കൊണ്ട് സ്വാഭാവിക ജ്ഞാനം എന്ന് പറഞ്ഞു. എന്താണ് ഉപാധി? അഹംവൃത്തിയും ഇതം വൃത്തിയും. ഇതിനാണ് ബാലദർശനത്തിൽ ആദ്യം പറഞ്ഞ എന്താണ്? അന്തർ ബഹർവ ആസീൻ. അതിൻ്റെ വ്യാഖ്യാനമാണ് ബാലവൃത്തി. ബാലദർശനത്തിൽ അന്തർ ബഹർവ ആസീനെന്ന് പറഞ്ഞു. അതെന്താണ് പറഞ്ഞതെന്നുള്ള ഇവിടെ അതിൻ്റെ വ്യാഖ്യാനമുള്ളത് ജ്ഞാനദർശനം രണ്ടാമത്തെ പദ്യത്തിൽ. പറഞ്ഞേ ശരിയാണ്. അതിൻ്റെ വ്യാഖ്യാനം ഇവിടെ ആവുന്നു. അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെ ഇവിടെ ആവുന്നു? അവിടെ അന്തർ ബഹിർവത് എന്ന് പറഞ്ഞു. അന്തർ ബഹിർവത് ഉള്ളിലും പുറത്തും എന്ന പോലെ, അല്ലെങ്കിൽ ഉള്ളിലെന്ന പോലെയും പുറത്തെന്ന പോലെയും എന്ന് പറഞ്ഞു. ഉള്ളിലെന്ന പോലെയും പുറത്തെന്ന പോലെയും ഉള്ള ജ്ഞാനം എന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ പറയാൻ എന്താ കാരണം? ഉള്ളിലെന്ന പോലെയും പുറത്തെന്ന പോലെയും, പോലെയും എന്ന് പറഞ്ഞു. വത്ത് അത് പോലെ അത് പറയാൻ എന്താ കാരണം? അത് ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്ന് പറയാൻ എന്താ കാരണം? അതായത് അറിവിൽ ഉപാധി വരുമ്പോഴാണ് ഉള്ളിൽ എന്ന പോലെ പുറത്തെന്ന പോലെയും അനുഭവപ്പെടുന്നത്. ഉപാധി വരുന്നു അതിവിടെ പറയുന്നു, അവിടെ ഒന്നും പറഞ്ഞില്ല. കാരണം ഒരു ദർശനം എന്ന് പറയുമ്പോൾ അതിൽ 10 മന്ത്രങ്ങളാവുന്നത്. അപ്പം അതുകൊണ്ട് അതവിടെ 10 നിർത്തി ഇവിടെ വന്നപ്പോൾ അത് വിശദീകരിച്ചു. ഭാനം തന്നെ ജ്ഞാനം. രണ്ടുമൊന്നു തന്നെ. അവിടെ ഭാനം എന്ന് പറഞ്ഞു, ജ്ഞാനം എന്ന് പറഞ്ഞു, രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനം എന്നുള്ള വ്യത്യാസമില്ല. ഭാനവും ജ്ഞാനവും തമ്മിൽ അർത്ഥ വ്യത്യാസമില്ല. പക്ഷെ വ്യത്യാസമുണ്ട് ഇവിടെ. അർത്ഥ വ്യത്യാസം വരുന്ന എങ്ങനെയാണ്? സ്വാഭാവികവും നിർവാധികവും എന്ന് പറയുന്നിടത്ത് വ്യത്യാസം. അവിടെ പറഞ്ഞത് സ്വാഭാവിക ജ്ഞാനം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ന് പറഞ്ഞത്. വത്ത് ഉള്ളിലും പുറത്തും എന്ന പോലെ ഇനി നിർവാധികമായ ജ്ഞാനത്തെ ആദ്യം പറഞ്ഞ ജ്ഞാനമേകം ഹി നിർവാധികം അഹങ്കാരാധിഹീനം യജ്ഞാനം തന്നെ നിർവാധികം. അപ്പൊ സ്വാഭാവികമായ ജ്ഞാനത്തെ പറയാൻ വേണ്ടിയിട്ട് വത്തെന്ന് അവിടെ ചേർത്ത് പോലെ ഉള്ളിലും പുറത്തും എന്ന പോലെ. അപ്പൊ നിർവാധികമായ ജ്ഞാനോ അതിനെങ്ങനെ പറയും? എങ്ങനെ പറയും? സ്വാഭാവിക ജ്ഞാനത്തെ ഉള്ളിൽ എന്ന പോലെ പുറത്തേ വന്ന പോലെ അഹംവൃത്തിയോടുകൂടി ഇതം വൃത്തി അഹം രൂപത്തിൽ ഇതം രൂപത്തിൽ എന്നെ പറഞ്ഞു. അപ്പൊ നിർവാധികമായ ജ്ഞാനത്തെ എങ്ങനെ പറയും? അതിന് അഹം ഉള്ളില് പുറമേ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഉള്ളിലിരിക്കുന്നതാണ് പുറമേ ഇരിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഉള്ള് പുറവും അങ്ങനെ പറയാൻ പറ്റില്ല. ഉള്ളു പുറമെന്നാൽ വരുന്ന എന്തുകൊണ്ട്? ഉപാധി വരുന്നുണ്ട്. അപ്പൊ ഏത് ഉപാധി വരുമ്പോഴാണ് ഉള്ളെന്ന് വരുന്നത്? അഹം വൃത്തി വരുമ്പോഴാണ് ഉള്ളു. അഹം എന്ന് പറയുന്ന ഒരു വൃത്തി ഒഴിവേയും ബാക്കിയുള്ള എല്ലാ വൃത്തികളെയും ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? ഇതം. അഹം ഒഴികെ ബാക്കിയുള്ള സർവ്വതും എന്നുവെച്ചാൽ അഹം എന്നുള്ള ഒരു വൃത്തിയെ മാത്രം ഒരിക്കലും ഇതെന്നറിയാൻ പറ്റില്ല. ബാക്കിയുള്ള സർവ പ്രപഞ്ചത്തെയും എങ്ങനെ അറിയാം? ഇതം എന്നറിയാം. എന്തുകൊണ്ട് രണ്ടും ബാധിക്കുന്നുണ്ട്? നിർവാധിക വിജ്ഞാനത്തെ ഇവിടെ എന്ത് പറഞ്ഞു? അഹങ്കാരാദിഹീനം. അവിടെ അഹങ്കാരാദിഹീനം എന്ന് പറഞ്ഞു. അഹങ്കാരാദികളില്ല, അഹമില്ല. ആദ്യമുണ്ട് അതിനെ എടുക്കും. ഇവിടെ പറഞ്ഞ അനുസരിച്ച് ഇതത്തെ കൂടെ എടുക്കാം. എന്നെല്ലാം തീർന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് യുദ്ധത്തെ കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അഹവും ഇതും പോയി കഴിഞ്ഞാൽ പിന്നെ ആ ജ്ഞാനത്തെ അഹവും ഇതവും ഇല്ലാത്ത ജ്ഞാനം എന്നേ പറയാൻ പറ്റും. അല്ലാതെ അത് ഇന്നതാണോ അതിനെ ഇന്ന രീതിയിലൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് സാറിന് പറയുന്നത് നേതി നേതി ഇതല്ല ഇതല്ല എന്നേ പറയാൻ പറ്റും. അത് നിർവാധികമായ ജ്ഞാനം ഏതാണ്? അത് അഹമാണോ അല്ല, ഇതമാണോ അല്ല. പക്ഷെ നമ്മുടെ അറിവിൽ നിന്ന് വിഷയമാകുന്നത് എന്താ? നിരുപാധിയാണ്. ഇത് മനസ്സിലാക്കിയാലേ ബാലൻ ദർശനത്തിൽ ഇനി പറയുന്ന കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. ഏതൊരു ജ്ഞാനം ഏതൊരു അറിവ് നമുക്കുണ്ടാകുന്നു ആ അറിവെല്ലാം എന്തായിരിക്കും? സ്വാഭാവികമായിരിക്കും. ഏത് ജ്ഞാനമായാലും ശരി, ഒന്നുകിൽ ആ അറിവ് നമുക്ക് അഹം എന്നറിയണം, അല്ലെങ്കിൽ ഇതമെന്നറിയണം. രണ്ടു തരത്തിലേ നമുക്ക് അറിവുണ്ടാകത്തുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇത്. അത് ഇതെന്ന് പറഞ്ഞാൽ ഇതെന്നോ ഇവനെന്നോ ഇവളെന്നോ എങ്ങനെയാകാം? എല്ലാത്തിനും കൂടെ പൊതുവായി പറയുന്നതാണ് എന്ത്? ഇതം സംസ്കൃതി പറയുന്നു. അയമൊന്നും പറയാം, ഇയമൊന്നും പറയാം, ഇതമൊന്നും പറയാം, അസോ എന്ന് പറയാം, സ എന്ന് പറയാം, സ എന്ന് പറയാം, തത്തെന്ന് പറയാം. ഇങ്ങനെ ഇതോ എന്ന് പറയുമ്പോൾ ഈ എല്ലാ രൂപത്തിലും പറയാം. എല്ലാ സർവനാമ ശബ്ദങ്ങളെ കൊണ്ടും പറയാം. ഇത് മലയാളത്തിൽ പൊതുവെ എല്ലാത്തിനും ഇവിടെ തീർത്ഥം എന്ന് പറയും. അപ്പൊ സ്വാഭാവിക ജ്ഞാനത്തെ പറയുമ്പോ അവിടെ അതിന് രണ്ടായി തിരിക്കും, ഒന്ന് അന്തർ ബഹർ, ഉള്ളും പുറമും. അത് ജ്ഞാനത്തിന് ഉള്ളും പുറം ഇല്ലാത്തതുകൊണ്ട് അവിടെ പറഞ്ഞ എന്താണ് അന്തർ ബഹർ പത്ത്. ഏത് ജ്ഞാനത്തിലാണ് ഉള്ളും പുറം ഇല്ലാത്തത്? നിരുപാധികമായ ജ്ഞാനം. ആ നിരുപാധികമായ ജ്ഞാനത്തിന് ആത്മാവ്, ബ്രഹ്മം, അറിവ്, ശുദ്ധമായ അറിവ് എന്നൊക്കെ പറയും. നിരുപാധികമായ ജ്ഞാനത്തിന് അങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ട് പറയുന്നു എന്നുള്ളതല്ലാതെ സ്വാഭാവികമായ ജ്ഞാനത്തെ പോലെ നമുക്കതിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. അറിവിൻ്റെ വിഷയമാക്കാൻ അപ്പം ഏതുവരെ അറിഞ്ഞാലും മാറുകളെ എന്തായിരിക്കും? അതുകൊണ്ട് ഒന്നുകിൽ ഇതെന്നറിയാം, അല്ലെങ്കിൽ സ്വാഭാവികമായി ഇത് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന മനസ്സിലായാലേ ബാലദർശനം എന്താണോ പറഞ്ഞത്. അതോടെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ വ്യാഖ്യാനമാണ്. അതിൽ നമ്മുടെ സാധാരണ അനുഭവത്തിൽ വരുന്നതെല്ലാം എങ്ങനെയുള്ള ജ്ഞാനം? ഒന്നുകിൽ അല്ലെങ്കിൽ ഇതിന് എന്തുകൊണ്ട് വൃത്തി എന്ന് പറഞ്ഞു? ഭാനവൃത്തി എന്ന് പറയാൻ എന്താ പറഞ്ഞു? അന്ധകരണ പരിണാമമാണ് ഇങ്ങനെ ഒരു അനുഭവത്തിന് നമ്മളെ സഹായിക്കുന്നു. അന്ധകരണ പരിണാമം മാത്രം പോരാ, പിന്നെയോ ജ്ഞാനവും വേണം. അതെങ്ങനെ അന്ധകരണ പരിണാമത്തിൽ ജ്ഞാനം വരും? അന്ധകരണ പരിണാമം എന്ന് പറയുമ്പോൾ ഞാനും കൂടാതെ അത് നിൽക്കാൻ പറ്റത്തില്ല. അതിന് സാധാരണ പ്രസിദ്ധമായ ഉദാഹരണം ഏതാണോ? എന്താണ് ഉദാഹരണം? ഇങ്ങനെ ഉദാഹരണം ഇല്ലേ? എന്താണ് ഉദാഹരണം? ഒരു ഉദാഹരണം പ്രകാശവും കണ്ണാടി എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പ്രകാശവും പ്രകാശത്തിന്റെ സ്ഥാനത്ത് അറിവ്, അല്ലെങ്കിൽ നിരുപാധികമായി പ്രകാശത്തിന്റെ സ്ഥാനം. കണ്ണാടിയുടെ സ്ഥാനത്ത് എന്താണ്? അപ്പോ പ്രകാശത്തിന്റെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ, അങ്ങനൊരു കണ്ണാടി വന്നു കഴിഞ്ഞാൽ ആ കണ്ണാടിക്ക് ആ പ്രകാശത്തെ പ്രതിബിംബിക്കാതിരിക്കാൻ കഴിയില്ല. പ്രകാശം സൂര്യൻ്റെ മുമ്പിൽ നമ്മളൊരു കണ്ണാടി എടുത്ത് പിടിച്ചാൽ എന്തോരും പ്രതിബിംബം ഉണ്ടായാലേ പറ്റൂ, ഉണ്ടാകാതിരിക്കാൻ പറ്റും. കണ്ണാടിക്ക് പ്രതിബിംബിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ അല്ല ഇവിടെ, അതുപോലെ എന്ന് പറഞ്ഞാൽ ചില അംശങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ സൂര്യൻ പ്രകാശമാണ്. ആ പ്രകാശം കണ്ണാടി വരുന്നു, കണ്ണാടി തിളങ്ങുന്നു, അത് പ്രകാശിക്കുന്നു. കണ്ണാടി മുമ്പിൽ പ്രകാശമേ വന്നില്ല എന്നിരിക്കട്ടെ, കണ്ണാടി ഇങ്ങനെ ഇരിക്കും. കണ്ണാടി എങ്ങനെ ഇരിക്കും? എന്ന് പറഞ്ഞ ഇരുട്ടായിരിക്കും. പിന്നെ കണ്ണാടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇരുട്ടം കൂടി കണ്ണാടി കൊണ്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കാം? ഇരുട്ട് തന്നെ ആയിരിക്കും. പ്രതിബിംബത്തിന് എന്ത് വേണം? അല്ലെങ്കിൽ തിളങ്ങുന്ന വസ്തുവായിരിക്കും. കണ്ണാടി സ്വയം തന്നെ നമ്മൾ തിളക്കമുള്ള ഒരു കണ്ണാടി ഉണ്ടായി കഴിഞ്ഞാൽ ഇരുട്ടത്തിരുന്നാലും തിളങ്ങുന്നാലും പ്രകാശം വേണം. ഇരുട്ടത്തെ വസ്തു തിളങ്ങുന്ന വസ്തു ഉറപ്പിച്ച് ചിലപ്പോൾ അതവിടെ ഇരുന്ന് തിളങ്ങി തിളങ്ങുന്നതാണെങ്കിൽ അല്ലെങ്കിൽ തിളങ്ങില്ല അതിൻ്റെ പ്രകാശമുണ്ടെന്ന് അല്ല തിളങ്ങാത്തതാണെങ്കിൽ എന്തോരും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുട്ടായി തന്നെ. അപ്പോൾ അത് ആ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ആ പ്രകാശത്തെ പ്രകാശം അതി പതിയുമ്പോൾ എന്ത് ചെയ്യുന്നു അത് അതിൻ്റെ പ്രതിഫലനമുണ്ടാവും, അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുപോലെ ഏകദേശം അതുപോലെ തന്നെ പറയാം. ഇവിടെ പറയുന്നത് എന്താണ്? ഉള്ളിലിരിക്കുന്ന അറിവ് നിരുപാധികമായി ജ്ഞാനം. ആ ജ്ഞാനത്തിന് മുമ്പിൽ എന്ത് വന്നു? അന്ധകരണമാണെന്ന് കണ്ണാടി. കണ്ണാടി വന്നപ്പോ അവിടെ എന്ത് വരുന്നു? പ്രതിബിംബം വരുന്നു. അപ്പോ ഇവിടെ ഇവിടെ പറഞ്ഞു എന്താണ്? അഹന്തയാ ഭാനവൃത്തിയാന്ന് പറഞ്ഞു. ഈ അഹമെന്ന വൃത്തി ഇതെന്താണ്? അഹം എന്ന് പറയുന്ന വൃത്തി എന്താണ്? ഇത് കണ്ണാടിയിലെ സ്ഥാനത്താണ്. അഹം എന്ന വൃത്തിയാണ് ഇവിടുത്തെ കണ്ണാടി. വൃത്തി എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു. പക്ഷെ അങ്ങനെ പരിണമിക്കുമ്പോൾ എന്തുവരുന്നു? പരിണാമം എന്ന് പറഞ്ഞാലും നമുക്കെപ്പോഴും അഹം എന്നുള്ള ബോധമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ബോധമേ അനുഭവപ്പെടുന്നുള്ളൂ, അല്ലാതെ ഇത് അന്ധകരണം പരിണമിച്ചിരിക്കുന്ന ഒരു പദാർത്ഥമാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് ഞാനെന്നൊരു ബോധം മാത്രം. ആ ബോധത്തെ വിശകലനം ചെയ്തിട്ടാണ് പറയുന്നത്. ആ ബോധത്തിൽ രണ്ടംശമുണ്ട്. ഏതൊക്കെയാണ്? ജഡവും ബോധവും. ജഡാംശവും ബോധാംശവും പക്ഷെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ജഡാംശവും ബോധത്തിൻ്റെ അംശവും നമുക്ക് നമ്മുടെ വിവേകം കൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കാം. അല്ലാതെ നമുക്ക് ഇത് ജഡം ഇത് ബോധം അങ്ങനെ രണ്ടിനെയും മാറ്റി കരുതി കാണാൻ പറ്റില്ല. വിവേകം കൊണ്ട് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ഒരു പ്രശ്നം പേപ്പർ എടുത്ത് വെള്ളത്തിൽ മുക്കി ഞാൻ കുതിർന്നു. നമുക്ക് വിവേകം കൊണ്ട് അറിയാൻ പറ്റും എന്താണോ, അതായത് പേപ്പറാണ് ഇതിനകത്ത് വെള്ളം നിറഞ്ഞാണ്. പക്ഷെ നമുക്ക് രണ്ടായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇത് വെള്ളമാണ് ഇത് പേപ്പറാണ് അത് പറ്റത്തില്ല. അങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ അത് ഉണങ്ങി ആവിയായി പോകണം. അല്ലേ? നിങ്ങൾ പിഴിഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ കയറിപ്പോവും, അല്ലെങ്കിൽ വെള്ളം മുഴുവൻ വരത്തില്ല പേപ്പറിൽ. അപ്പം നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ അഹമെന്ന് പറയുന്ന ആ വൃത്തിയെയും ബോധത്തെയും നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ വിവേകം വിവേചിക്കാം, ബുദ്ധിയോട് വിവേചിക്കാം. വൃത്തി ജഡപരിണാമമാണ്, ബോധം പ്രതിബിംബമാണ്, ചിത് പ്രതിബിംബമാണ്. അതുകൊണ്ടാണ് ഇതിന് ചിന്മയം എന്ന് പറയുന്നത്. അഹംവൃത്തി എന്ത് പറയും? ചിന്മയം. ചിന്മയം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തിന്റെ വികാരമാണെന്നോ അല്ലെങ്കിൽ ചിത്ത് അധികമുള്ളതെന്നോ പറയുന്നത്. അവിടെ അന്ധകരണത്തിൽ ചിത്ത് കൂടിയുണ്ട്. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. അവിടെ അറിവ് കൂടിയുണ്ട് എന്നേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ക്ഷിതി തൊട്ടിരുള്ളോളം അതിന് ബാക്കിയുള്ള മതി തൊട്ട് ചിന്മയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ ചിത്തും ജഡവും കൂടെ കലർന്നിരിക്കുകയാണ്. ചിജ്ജടഗ്രന്ഥി എന്ന് പറയുന്നത് ചിജ്ജടഗ്രന്ഥി, ചിജ്ജടങ്ങൾ ചേർന്നിരിക്കുന്നു. നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാൽ വിവേകം കൊണ്ടറിയാം ഇതെന്നതാണെന്ന്. പാലിന് വെള്ളം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പരിചയമുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്താണ് പാലുമാണ്. പക്ഷെ രണ്ടാക്കി വയ്ക്കാൻ കഴിയും. അതാണ് വിവേകവും വേർതിരിക്കുന്നതിന് നമ്മുടെ വ്യത്യാസം. വിവേകം എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി ഗ്രഹിക്കുകയാണ് എന്നതിൻ്റെ. ഭൗതികമായി വേർതിരിക്കാൻ പറ്റും. കഴിയുന്ന കാര്യമാണ്. പാലിൽ നിന്ന് വെള്ളത്തെ വേർതിരിക്കാൻ വലിയ പാടാണ്. പാലിനെ തൈരാക്കിയ എന്തോരം കുറച്ച് വെള്ളം വേർതിരിഞ്ഞു അന്നേരം മുഴുവൻ വേർതിരിക്കും. പാലിനെ തിളപ്പിച്ചാലോ വെള്ളം മുങ്ങിയായി. എന്നാലും വേർതിരിച്ച് വയ്ക്കാൻ പ്രയാസം. അതുപോലെയാണ് ഇത് ചിത്തം ചടങ്ങ് തമ്മിൽ കലർന്നിരിക്കുന്നതാണ് അഹംബുദ്ധി. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ബിംബപ്രതിബിംബ ഉദാഹരണം പറയുന്നത്. ബിംബവും പ്രതിബിംബവും പോലെ. ബിംബം എന്ന് പറയുന്നത് നിരുപാധികമായ അറിവ്. പ്രതിബിംബം എന്ന് പറയുന്നത് ഇതാണ് ചിന്മയം. പ്രതിബിംബം എന്ന് പറയുന്നത് കാരണം കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ പ്രകാശത്തെ മാത്രമല്ല കാണുന്നത്, അവിടെ കണ്ണാടി ഉണ്ട്. കണ്ണാടി എന്ന് പറയുന്ന വസ്തുവുണ്ട്. കണ്ണാടിയോ അല്ലെങ്കിൽ മീൻസമാക്കിയോ ഏതെങ്കിലും ഒരു പുറത്തെല്ലാം കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ കാണുന്നത്. കേവലം പ്രകാശം അല്ല. കണ്ണാടിയും പ്രകാശം കൂടെ ചേർന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ കാണുകയാണ്. അതുകൊണ്ടാണ് ആ ഉദാഹരണം പറയുന്നത്. ആ ഉദാഹരണം പൂർണ്ണമായും ഇതിനൊരു ഉദാഹരണം പറയാനില്ല ഈ പ്രപഞ്ചത്തിൽ. എന്തുകൊണ്ട് ഈ ബോധം അറിവെന്ന് പറയുന്ന രൂപമില്ല. രൂപമില്ലാത്ത എങ്ങനെ പ്രതിബിംബിക്കും? സാധാരണ രൂപമുള്ളത് രൂപമുള്ളതിലാണ് പ്രതിബിംബിക്കുന്നത്. പ്രകാശം ഒരു രൂപമുണ്ടെന്ന് വെച്ചാൽ നിറം, ഏതെങ്കിലും നിറം ഭാസ്വരശുക്ലം വർഗീയമാണ്. കണ്ണാടിക്കും ഒരു നിറമുണ്ട്. അപ്പം നിറമുള്ളത് നിറമുള്ളതായി പ്രതിബിംബിക്കുന്നു. അറിവെന്ന് പറയുന്നതോ അത് അരൂപിയാണ്. അതിന് രൂപമില്ല. അരൂപിയായ ആ അറിവ് അന്ധകരണത്തിൽ എങ്ങനെ പ്രതിബിംബിക്കും? അഹംപ്രത്യം എന്ന് പറയുന്നത് പഞ്ചഭൂതകാര്യമാണ് പറയുന്നത്. അദ്വൈതികൾ പറയുന്നത് എന്താണ്? ഈ അഹംപ്രത്യം എന്ന് പറയുന്നത് സൂക്ഷ്മഭൂതങ്ങളുടെ കാര്യമാണ്. അതൊക്കെ ഒരു ആധ്യാത്മിക വ്യാഖ്യാനമെന്നേ ഉള്ളൂ. ഇന്നത്തെ സയൻസുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്ന കാര്യമില്ല. പഴയകാലത്ത് മനുഷ്യനെയൊക്കെ മനസ്സിലാക്കിയിരിക്കും. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി, ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ ക്രമത്തിനുണ്ടായി. ഉണ്ടാകുന്നതിന് സൂക്ഷ്മഭൂതങ്ങളെന്ന് പറയും. ഈ സൂക്ഷ്മഭൂതങ്ങൾ കൂടിച്ചേർന്ന് പല അളവിൽ കൂടിച്ചേർന്ന് ഉണ്ടായതാണ് ഈ അന്ധകരണവും മറ്റ് പല അളവിൽ ചേർന്നിരിക്കും. അതിന് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗവും സൂക്ഷ്മ ശരീരം മുഴുവൻ ഇങ്ങനെ ഉണ്ടായതാണ്. സൂക്ഷ്മഭൂതങ്ങൾ കൂടിക്കലർന്ന് അന്ധകരണമുണ്ടായി. സൂക്ഷ്മഭൂതങ്ങൾ അഞ്ച് ഭൂതങ്ങൾ, പിന്നെ ഇതുണ്ടായി പഞ്ച പ്രാണന്മാരുണ്ടായി, പത്തേന്ദ്രിയങ്ങളുണ്ടായി, അതോടൊപ്പം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതെല്ലാം ഈ ക്രമത്തിലുണ്ടായ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മഭൂതങ്ങൾ കൂടിച്ചേർന്നുണ്ടായതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടാകുന്നതിന് ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയത് സംഖ്യന്മാർ. സംഖ്യന്മാരാണെങ്കിൽ ഒരു സിദ്ധാന്തം ഇങ്ങനെയാണ് സൂക്ഷ്മബോധങ്ങൾ ഉണ്ടായി, പിന്നെ അത് കൂടിച്ചേർന്ന് പിന്നെ അതിൽ നിന്നുണ്ടായി സ്ഥൂലബോധം, ആ സ്ഥൂലബോധങ്ങളിൽ നിന്നുണ്ടായി ഇതെല്ലാം ആത്മാവിന്റെ ഉപാധികളാണ്, അറിവിന്റെ ഉപാധികൾ. അപ്പോൾ അറിവിന് അഹന്ത എന്ന് പറയുന്ന ഒരു ഉപാധി വരുമ്പോൾ അഹം എന്നുള്ള ബോധം ഉണ്ടാകുന്നു. ഇങ്ങനെ അറിവിന്റെ സാന്നിധ്യത്തിൽ അന്ധകരണ പരിണാമമായ അഹംവൃത്തി ഉണ്ടാകുന്നു. പക്ഷെ ഇത് പറയാൻ വേണ്ടി ഇതെല്ലാം വേറൊരു ദൃഷ്ടാന്തം പറയാനില്ല, കാരണം ഇതിന് വേറെ ദൃഷ്ടാന്തമല്ല. പ്രപഞ്ചത്തിൽ അറിവും അഹംവൃത്തി, അറിവ് അഹംവൃത്തി അഹംബോധം, ഇതിന് പറയാൻ വേറെ ഉദാഹരണമില്ല. കാരണം ഇതിന് തുല്യമായി വേറെ ഒന്നും ഇല്ല. തുല്യമായൊന്നുണ്ടെങ്കിൽ ഉദാഹരണമാക്കാൻ പറ്റും. ദൈവൻ അവനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. ഇവിടെ തുല്യതയ്ക്ക് മറ്റൊന്നുമില്ല, ആത്മാവും പ്രപഞ്ചമേ ഉള്ളൂ. ഇതിന് തുല്യമായി മൂന്നാമതൊന്നിനെ എടുക്കാൻ ഇല്ല. അപ്പൊ ഇതിന് പുറത്തു പോയ ഉദാഹരണം കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് നിന്ന് ഉദാഹരണം പറയുമ്പോൾ ആ ഉദാഹരണം പൂർണ്ണമാക്കുന്നത്. അതുകൊണ്ടാണ് അറിവ് അഹംവൃത്തിയിൽ പ്രതിബിംബിക്കുന്നു, അതാണ് അഹംബോധം. അഹംവൃത്തിയും അഹംബോധവും തമ്മിൽ വ്യത്യാസം എന്താണ്? അഹംവൃത്തിയും അഹംബോധവും തമ്മിൽ വ്യത്യാസം. അഹംവൃത്തി എന്ന് പറയുമ്പോ ചിലടത്ത് ബോധത്തിനും പറയും, ചിലയിടത്തൊക്കെ വേർതിരിക്കാതെയും പറഞ്ഞിരിക്കുന്നു. നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഭാഷ നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നു. പൊതുവെ അഹംവൃത്തി എന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മ ഭൂതങ്ങൾ അഹം എന്നുള്ള ഒരു രൂപത്തിൽ പരിണമിച്ചു. അങ്ങനെ പരിണമിക്കുമ്പോൾ അതിലെന്തു വരുന്നു? ബോധവും വരുമ്പോൾ അതിനെന്തു പറയും? അഹംബോധം. അഹംബോധത്തെ വേർതിരിച്ചു കഴിഞ്ഞാൽ അഹംവൃത്തി ബോധം, അങ്ങനെ രണ്ടായി തീരും. ഈ അഹം എന്നുള്ള രൂപത്തിൽ ഇത് പരിണമിച്ചു എന്ന് പറയുന്നു. അന്ധകരണം അഹം രൂപത്തിൽ പരിണമിച്ചു എന്ന് പറയുന്നു. ഈ അഹം രൂപത്തിലുള്ള പരിണാമം എന്ന് നമ്മൾ പറയാൻ എന്താ കാരണം? അഹംബോധം, വേറെ ഒന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ഞാൻ എന്നുള്ള ബോധം നിൽക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അന്ധകരണം അഹം രൂപത്തിൽ പരിണമിച്ചു എന്ന് പറയുന്നു. അല്ലാതെ ഇതൊക്കെ ഇതിനോട് പറയുന്ന അനുഭവ യുക്തിയാണ്. നമ്മുടെ അനുഭവം നമ്മൾ അതിനൊരു യുക്തിയും കണ്ടുപോയിരിക്കുന്നു. പഴയകാലത്ത് ഇത് മതിയായിരുന്നു, അനുഭവം യുക്തിയും മതി. എന്തുകൊണ്ട്? അതിന് ശാസ്ത്രം വളർന്നിട്ടില്ലായിരുന്നു, ഭൗതിക ശാസ്ത്രം. അതുകൊണ്ട് അനുഭവ യുക്തിയും പറഞ്ഞു കഴിഞ്ഞാൽ അതാരും ചോദ്യം ചെയ്യത്തില്ല. ഇന്നങ്ങനെയല്ല, ഇന്നെന്ത് ചെയ്തു? ശാസ്ത്രം വളരെ വികസിച്ചു. അപ്പം നമ്മൾ വെറും അനുഭവ യുക്തിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാൾക്കാർ സ്വീകരിക്കും. ആധ്യാത്മികമായ കാര്യങ്ങളിൽ അതും മതി, അനുഭവ യുക്തിയും മതി. ശാസ്ത്രീയമായ കാര്യങ്ങളിൽ അനുഭവ യുക്തിയും പോരാ, ഇന്നത് പോരാ. ഇന്ന് നമ്മൾ പറഞ്ഞാൽ അവരെന്ത് പറയും? അവരെന്ത് പറയും? ഒന്നുകൂടെ ചോദിക്കും, അതിനെന്താ തെളിവ്? തെളിയിക്കാൻ പറയും. അതാണ് ഇന്നത്തെ ചിന്ത. പണ്ട് എന്താണോ പുസ്തകത്തിൽ എന്തെഴുതി വെച്ചാലും ശാസ്ത്രമാണ്. നാരായണൻ കൊണ്ട് പനയോലയിൽ എന്തെഴുതി വെച്ചാലും അവരെന്ത് പറയും? ശാസ്ത്രം. എന്തെഴുതി വെച്ചാൽ മന്ത്രതന്ത്രങ്ങളെല്ലാം അങ്ങനെ എഴുതി വെച്ച ശാസ്ത്രം. ഇന്ന് അങ്ങനെ എഴുതി വെച്ചാൽ ശാസ്ത്രം എന്ന് പറയും. ഇന്ന് ശാസ്ത്രം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? പരീക്ഷണം നിരീക്ഷണത്തിലൂടെ അതിനെ ഒരാൾ സ്വയം ബോധ്യപ്പെടുകയും അതേ രീതിയിൽ മറ്റൊരാൾക്ക് ബോധ്യപ്പെടാൻ കഴിയുകയും വേണം. ഇന്ന് ശാസ്ത്രം എന്ന് പറയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ കാലത്ത് ആൾക്കാരത് നോക്കുമ്പോൾ രാവിലെ സൂര്യൻ എവിടെ കാണുന്നു, വൈകുന്നേരം ആകുമ്പോൾ പടിഞ്ഞാറ്. അതുകൊണ്ട് അവരുടെ അനുഭവം യുക്തിയാണ്. രാവിലെ കിഴക്ക് നിൽക്കുന്ന സൂര്യൻ വൈകുന്നേരം പടിഞ്ഞാറത്തിനുള്ള എന്ത് ചെയ്യണം? സൂര്യ സഞ്ചരിക്കണം. ഇതാണ് അനുഭവം യുക്തി. അനുഭവത്തിന് യുക്തിക്ക് നേരെയാണ് യോജിക്കുന്നുണ്ടോ? അനുഭവത്തിന് യുക്തിക്ക് യോജിക്കുന്നില്ല. നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ് സൂര്യ ഉദിക്കുന്നത്? കിഴക്ക് നിൽക്കുന്ന സാധനം വൈകുന്നേരം പടിഞ്ഞാറ് കാണും. ഇനി ഭൂമിയിലേക്ക് നോക്കിയാലോ, ഇത് ചലിക്കുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ ഭൂമി ചലിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ചലിക്കും. ചേട്ടാ ഇത് ചലിച്ചാൽ നമുക്ക് മറിഞ്ഞു വീഴില്ല. ഇന്നത്തെ ട്രാൻസ്പോർട്ട് ബസ് ഓടുമ്പോൾ ഭൂമി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും അംഗീകരിക്കും. എന്തുകൊണ്ട്? അത് അനുഭവത്തിനും യുക്തിക്കും നിരക്കുന്നു. ഭൂമി കറങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചനെ? ഇതെല്ലാം തല മറിഞ്ഞു പോയനെ, നമ്മുടെ വീടൊക്കെ മറിഞ്ഞു പോയനെ, നമ്മൾ മറിഞ്ഞു വീണാൽ. ഇപ്പൊ പഴയ കാലത്തെ മനുഷ്യരുടെ അനുഭവ യുക്തി എന്തായിരുന്നു? ഭൂമി അചല, ഭൂമിയുടെ പേരെന്താണ്? ചലിക്കാത്തത്. സൂര്യന്റെ പേരെന്താണ്? സൂര്യൻ്റെ എല്ലാ പേരും ചലിക്കുന്നു എന്നുള്ളതാണ്. സൂര്യൻ്റെ പര്യായങ്ങളെല്ലാം ചലിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അനുഭവ യുക്തിയാണ്. പക്ഷെ അങ്ങനെ മനുഷ്യൻ കുറെ കാലം അനുഭവത്തെ യുക്തി ആശ്രയിച്ചിരുന്നു. കുറെ കാലം കഴിഞ്ഞാണ് അവൻ പിന്നെ പരീക്ഷണങ്ങൾ തുടങ്ങി. അവനപ്പോഴാണ് ബോധ്യമായി തുടങ്ങിയത്. അവൻ കടലിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായത്. കടലിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അവന് കുറേശ്ശെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിരന്തരമായി നക്ഷത്രങ്ങളൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി. അത് പരീക്ഷണം. അതിൻ്റെ ഗതികളെല്ലാം പഠിക്കാൻ തുടങ്ങി. മനസ്സിലായി സൂര്യൻ സഞ്ചരിക്കുന്ന പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞാണ്. രണ്ടുമുള്ള വ്യത്യാസം, മറ്റു പറയുന്ന എന്താണ്? അനുഭവം പ്രാഥമിക വ്യക്തിയാണ്, പ്രാഥമികമായ ഒരു വ്യക്തിയാണത്. അല്ലേ? രാവിലെ ഒരിടത്ത് കാണുന്നു, വൈകുന്നേരം ഒരിടത്ത് കാണുന്നു. പഴയ താർക്കികന്മാരുടെയൊക്കെ അനുമാനങ്ങളൊക്കെ ഇത് ഈ സൂര്യൻ്റെ ഗതി വെച്ചുകൊണ്ടാണ് അവരനുമാനിക്കുന്നത്. പ്രാഥമിക യുക്തിയാണ്. പക്ഷെ ആ പ്രാഥമിക യുക്തികൾ അസത്യമെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് തള്ളിക്കളയുണ്ട്, തൽക്കാലത്ത് തെളിയിക്കപ്പെട്ട. അതുപോലെയാണ് പല വിഷയങ്ങളും നമ്മളിന്നും വിശ്വസിക്കുന്നുണ്ട്, ചില പ്രാഥമിക യുക്തികളെ വെച്ച് വിശ്വസിക്കുന്നു. ശാസ്ത്രം നിഷേധിച്ചാൽ നമുക്ക് ആധുനിക ശാസ്ത്രം നിഷേധിച്ചാൽ നമുക്ക് തള്ളിക്കളയേണ്ടി വരും. എന്തുകൊണ്ട്? ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് സിദ്ധാന്തത്തെ കൊണ്ടുപോകുന്നത്. കേവല യുക്തിയിലും അനുഭവത്തിനും അല്ല എന്ന വ്യത്യാസം. അതുകൊണ്ട് ഈ കാര്യത്തിലും എന്താണ് അനുഭവ യുക്തിയാണ് ഇവിടെ പറയുന്നത്. ഈ അഹം ബുദ്ധി പരിണാമം എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനകത്തേക്ക് ശാസ്ത്രം അധികം പരീക്ഷണവും നടത്തിയിട്ടുണ്ട്. ശാസ്ത്രം അതിലേക്ക് കയറി പരീക്ഷിക്കാൻ തുടങ്ങിയാൽ നാളെ എന്താകും എന്നൊക്കെ പറയാൻ പറ്റില്ല. ആധ്യാത്മികമായ കാര്യങ്ങളിലെല്ലാം എന്താണ് അധികം അവരധികം പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ ഭൗതികമായ വിഷയങ്ങളിലാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ ഒരു രക്ഷ മെറ്റാഫിസിക്സ് എന്നാണ് പറയുന്നത്. എല്ലാ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിക്കുന്നു. അപ്പോ ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇന്നും എന്താണ് അനുഭവം യുക്തിയും അനുസരിച്ചാണ് ചിന്തിക്കുന്നത് പറയുന്നത്. അതനുസരിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അഹം വൃത്തി എന്ന് പറയുന്ന അതാണ് വ്യക്തമായി ധരിക്കുന്നു. അതൊരു ചിന്മയമായ പദാർത്ഥമാണ്, ചിജ്ജട ഗ്രന്ഥിയാണ്, ചിജ്ജട സംയോഗമാണ്. അതാണ് നമുക്ക് അഹം എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നത്.